സതി എന്ന് പറയുന്ന ആചാരം വളരെ പ്രാചീനമാണ്. എന്നുവെച്ചാൽ മഹാഭാരത കാലത്ത് തന്നെ പലരും സതി അനുഷ്ഠിച്ചിട്ടുണ്ട്. പാണ്ഡു മരിച്ചപ്പം ഭാര്യ മാദ്രി പാണ്ഡുവിന്റെ ചതീ ചാടിയാണ് ചാവുന്നത്. എന്നുവെച്ചാൽ അത്രയും പഴക്കമുള്ള ഒരാചാരമാണ്, അല്ലാതെ പിൽക്കാലത്തൊന്നും ഉണ്ടായതല്ല. മഹാഭാരതത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പലരും ഉണ്ടവിടെ ഇങ്ങനെ ചതീ ചാടിച്ചരിക്കും ചാകാ എന്ന് പറയുന്ന അന്ന് അന്നത്തെ ഒരു ആചാരമായിരുന്നു. എന്നുവെച്ചാൽ 2500 വർഷം മുമ്പ് ഇവിടുത്തെ ആചാരമായിരുന്നു. അല്ല, പുതിയതായി ആരും കൊണ്ടുവന്നതൊന്നുമല്ല. എല്ലാവരും അത് ചെയ്യില്ല, പക്ഷെ അങ്ങനെ ചെയ്തിരുന്നു. അങ്ങനെ ചെയ്യുന്നതാണ് വലിയ കാര്യമെന്നൊന്നും ധരിച്ചിരുന്നു. മനുസ്മൃതി പറയുന്നുണ്ടോ? ഒരുപാട് മഹാഭാരതത്തിന്റെ ഉദാഹരണം ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ. മഹാഭാരതത്തിൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, മാദ്രി പാണ്ഡുവിന്റെ ചിതയിൽ ചേടി മരിച്ച് ഭർത്താവ് മരിച്ച് ആ ചിതയിൽ 2500 വർഷം മുമ്പ്. അതുപോലെ അതിൽ കൂടുതൽ എന്ത് വേണം? ഏയ്, അതൊക്കെ വെറുതെ അപ്പോഴും സംഭവിച്ചിരിക്കാം. മഹാഭാരത യുദ്ധത്തിന് ശേഷവും ചിലരൊക്കെ ചാടി മരിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ആചാരം നിലവിലുണ്ടെങ്കിൽ ഇതുമൊക്കെ സംഭവിച്ചിരിക്കാം, ആക്രമിക്കുന്ന സ്ത്രീകൾ. പക്ഷെ ഇത് പഴയൊരു ആചാരമാണ്, വളരെ പ്രാകൃതമായൊരാചാരമാണ്. ഭർത്താവിന് കണ്ണു കാണില്ല എന്ന് വിചാരിച്ച് ഭാര്യ കണ്ണു മൂടിക്കെട്ടി ജീവിച്ചില്ലേ? അത്രമാത്രം അടിമയായി ജീവിക്കണമെന്നുള്ളതായിരുന്നു പഴയ ഒരു ധാരണ. ഇതൊക്കെ നിയമങ്ങൾ പുരുഷന്മാരുണ്ടാക്കുന്നതല്ല, സ്ത്രീകളുണ്ടാക്കുന്നതല്ല. അത് സ്ത്രീയെ പരമാവധി അടിമയാക്കി വയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ്. എങ്ങനെ? സ്ത്രീകളെ ഇവിടെ ഓരോ രാജകന്മാര് 15, 20, 100 കെട്ടിയവരുണ്ട്. ശ്രീകൃഷ്ണാണെങ്കിൽ 16,008. പിന്നെ അത് പോട്ടെ, അല്ലാതെ തന്നെ ഒരു 8-10 പേര് കൂടെ എപ്പോഴും ഉണ്ടാവും, ഭാര്യമാരായിട്ട്, അംഗീകൃത ഭാര്യമാര്. മറ്റതിന് പിന്നെ പല വ്യാഖ്യാനമുണ്ട്. ഇത് പുരാണങ്ങളിൽ കൃത്യമായി പറയുന്നത് 10-12 ഒക്കെയാണ്. അപ്പൊ മുസ്ലിങ്ങളെ എന്തിനാണ് നിങ്ങൾ കുറ്റം പറയുന്നു? അത് ഇപ്പൊ നമ്മുടെ ഭരണഘടന അത് അനുവദിക്കാത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോ മുസ്ലിങ്ങളുടെ കാര്യം ചർച്ച ചെയ്യുന്ന ഇവിടെ കാര്യം തന്നെ ഒരുപാടുണ്ടല്ലോ. ഇവിടുത്തെ രാജാക്കന്മാരൊക്കെ മോശക്കാരായിരുന്നു. 10, 15, 20 കെട്ടി ജീവിക്കുക എന്ന് പറയുന്ന ഇവിടുത്തെ രാജാക്കന്മാരുടെ തൊഴിലായിരുന്നു. ഒരുപാട് പേരങ്ങനെ ഉണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലെ പഴയ നാടുവാഴിയൊക്കെ ഉണ്ടായിരുന്നു, അംഗീകൃതമായിട്ട് തന്നെ 10, 15 പേരെ കല്യാണം കഴിക്കും. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ മുസ്ലിങ്ങൾ എന്തിനാ പറയുന്നത്? മുസ്ലിങ്ങൾ വന്നിട്ടാണ് ഇതൊക്കെ. സ്ത്രീകളുടെ അവകാശങ്ങൾ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഇടയിലുണ്ട് അവകാശങ്ങൾ നിഷേധിക്കുക. അതുകൊണ്ട് അതും നമ്മളീ പറയുന്ന വിഷയമായിട്ട് എന്താ ബന്ധം? നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമായിട്ട് എന്താ ബന്ധം? അനുകമ്പയുടെ കാര്യം. അത് ഇനി വരും പരിണാവാൻ നബിമുത്ത് രത്നം. അപ്പൊ പറഞ്ഞാൽ മതിയല്ലേ, ഇപ്പോഴേ പറയണ്ട. ഇപ്പം നമുക്ക് എന്താണ് പരമാർത്ഥം വരച്ച് തേരോടും പൊരുളിന്റെ പരിപാടി തീരട്ടെ, അതിലെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. കഥയല്ലേ ഇപ്പം നടക്കുന്ന കാര്യമാണോ? കഥകളല്ലേ. കഥകളല്ലേ അതൊക്കെ, നമുക്ക് അർത്ഥമുള്ള കഥകളല്ലല്ലോ, വെറുതെ ഇങ്ങനെ പൊട്ടക്കഥകൾ. പിന്നെ കൃഷ്ണന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആര്? സ്ത്രീകളോട് അനുകമ്പുണ്ട്, അതൊന്നും മറുപടി അർഹിക്കാത്ത വാദങ്ങളാണ്, ചർച്ച ചെയ്യേണ്ട കാര്യം. അതൊന്നും അർത്ഥമുള്ള കാര്യങ്ങളല്ല. അർജുനന്റെ ശോകവും മോഹവും ഇല്ലാതാക്കുക എന്ന് പറയുന്നതിന് എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, അതിപ്പോ അവിടെ വരുന്നത് ഗീതയിൽ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. ഭക്തിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, തത്വജ്ഞാനത്തെ കുറിച്ച് പറയുന്നുണ്ട്, ശരിക്കുള്ള യോഗാഭ്യാസത്തെ കുറിച്ച് പറയുന്നു, അതുപോലെ കർമ്മയോഗത്തെക്കുറിച്ചും പറയുന്നു. അപ്പൊ അർജുനന് വേണ്ടി അവിടെ പറയുന്നത് കർമ്മയോഗമാണ്. ഈ കർമ്മയോഗം എന്ന് പറയുന്നിടത്ത് പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്. അത് യുദ്ധത്തിലേക്ക് തിരിച്ചുവിടുമ്പോഴാണ് പ്രശ്നമാകുന്നത്. യുദ്ധത്തിലേക്ക് തിരിച്ചുവിട്ടാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പൊ അർജുനൻ തന്നെ എന്താണ് വളരെ ദുഃഖിച്ച്, അർജുനന്റെ ദുഃഖം എന്തായിരുന്നു? കഥയാണേ, കഥയനുസരിച്ചാ പറയുന്നു. നമ്മൾ കഥയും തത്വവും രണ്ടും കൂടി ചേർത്തേ പറയാൻ പറ്റൂ, കാരണം ഗീതയിൽ അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. അർജുനൻ ഒരുപാട് പയ്യാരം പറഞ്ഞു, വടക്കോട്ടൊക്കെ പയ്യാരം പറയുക എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താ പെറുപെറുക്കുക? എന്നാലും എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞാൻ ഇങ്ങനെ ചെയ്യും, ഈ അപ്പൂപ്പനെയൊക്കെ കൊന്നിട്ടെന്ത്, എനിക്കെന്തോന്ന് രാജ്യം എന്തോന്ന് സുഖം. ആ പരിവേദന എന്ന് പറയുന്ന ഗീതയിലെ വാക്കാണ്. ഞാൻ മലയാളം പറഞ്ഞപ്പോൾ നിങ്ങളൊക്കെ സംസ്കൃതമായ തത്രക പരിവേദന, അത് വേറെ മലയാളത്തിൽ ഇങ്ങനെ പറയും. ഇങ്ങനെയൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടപ്പം എന്തായാലും സങ്കടമൊക്കെ മാറ്റി യുദ്ധം ജയിച്ചു എന്നേ. അപ്പോൾ അതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. പക്ഷെ യുദ്ധം ചെയ്തു കഴിഞ്ഞ് പിന്നെ എന്തായി? പിന്നെ ബാക്കി കഥയോടെ നോക്കണം. പിന്നെ എന്താ ചെയ്യുന്ന അർജുനൻ? വീണ്ടും അർജുനൻ ഇരുന്ന് കരയുകയാണ്. ദുഃഖം തന്നെ. എന്തുകൊണ്ട്? ഇത്രയും പേര് പഴയ അതേ സ്ഥിതി. യുദ്ധത്തിന് മുമ്പ് അർജുനൻ എന്തായിരുന്നു സ്ഥിതി? യുദ്ധത്തിന് മുമ്പ് അർജുനൻ കരയായിരുന്നു, എനിക്ക് വയ്യാ വയ്യാ വയ്യാ എന്ന് പറഞ്ഞു. യുദ്ധം കഴിഞ്ഞിട്ടും അർജുനൻ എന്താ ചെയ്യുന്നത്? വീണ്ടും കരയുകയാണ്. ഇത്രയും പേര് വന്ന ആർക്കും സമാധാനം വരുമോ? അതിന് കാരണം തിരക്കി പോളോ? തന്റെ സ്വന്തം മക്കൾ വരെ നഷ്ടപ്പെട്ടില്ലേ? പാണ്ഡവന്മാരുടെ എല്ലാവരുടെയും മക്കളെല്ലാം നഷ്ടപ്പെട്ടില്ലേ? സഹോദരന്മാർ നഷ്ടപ്പെട്ടു, ആരും ഇല്ലാതായില്ലേ? അങ്ങനെ ആരും ഇല്ലാതായി കഴിഞ്ഞാല് പിന്നെ ഇവനെന്ത് സുഖം അനുഭവിക്കാനോ? എന്ത് സുഖം അനുഭവിക്കാനോ? നമുക്ക് ഒരു സുഖമൊക്കെ നമ്മുടെ അനുഭവിക്കണമെന്നെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും കൂടെ വേണ്ടേ? ആശ്രമത്തിലാണെങ്കിൽ ഇവിടെ ഉള്ളവർ, വീട്ടിലാണെങ്കിൽ വീട്ടിലുള്ളവർ, ഇതെല്ലാരെയും കൊന്നിട്ട് ഞാൻ സുഖം അനുഭവിക്കാന്ന് പറഞ്ഞാൽ, ഭുക്ഷരാജ്യം സമൃദ്ധമെന്ന് പറഞ്ഞാൽ അതാർക്കും പറ്റത്തില്ല, മനുഷ്യന് പറ്റാത്ത കാര്യമാണ്. അപ്പൊ അർജുനനെ കൊണ്ട് എല്ലാവരും കൊല്ലിച്ചു, കൊല്ലിച്ചതിന് ശേഷം അർജുനനെ കരയാണ്, എന്തിനു വേണ്ടി ഇത് ചെയ്തു, ഞാൻ എങ്ങനെ ഇതൊക്കെ അനുഭവിക്കും? ആദ്യത്തെ അതേ ചോദ്യം, രക്തം പുരണ്ട ഈ സുഖങ്ങളൊക്കെ ഞാൻ എങ്ങനെ അനുഭവിക്കും? അത് അവസാനം തന്നെയാണ്. അപ്പോൾ ഈ കർമ്മയോഗം എന്ന് പറയുന്നത് യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രയോജനവുമില്ല. ആ രീതിയിൽ ഗീത എന്ന് പറയുന്നത് തികഞ്ഞൊരു പരാജയമാണ്. എന്തുകൊണ്ട്? കർമ്മയോഗത്തെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയതുകൊണ്ട്. ഗീതയിലെ തന്നെ സന്ദർഭങ്ങളും കഥയിൽ വെച്ച് പറയണമെങ്കിൽ അതൊരു പരാജയമാണ്. പിന്നെ മൊത്തം ദുഃഖമാണ് കാണുന്നത്. ഇത്രയും പുരുഷന്മാര് മരിക്കുക എന്ന് പറഞ്ഞാൽ എവരുടെ ഭാര്യമാര്, കുട്ടികൾ, അവരുടെ സ്ഥിതിയോ? അവരൊക്കെ പിന്നെ സന്തോഷത്തോടെ ജീവിക്കുമോ? ബാക്കിയവർ മുഴുവൻ പിന്നെ കരഞ്ഞല്ലേ ജീവിക്കുന്നു. ആ 100 പേരായിക്കോട്ടെ. അപ്പൊ ഈ കർമ്മയോഗം, യുദ്ധം കർമ്മയോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പരമ അബദ്ധമാണ്! ഒരിക്കലും അത് ശരി. പക്ഷെ ഗീതയിൽ നേരിട്ട് പറയുന്നത് യുദ്ധം കർമ്മയോഗം ആയി ചെയ്യണമെന്നാണ്. അതിന് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെന്നുള്ളതിനും മഹാഭാരതത്തിന് യാതൊരു തെളിവുമില്ല. മഹാഭാരതത്തിലും പറയുന്ന ദുഃഖം തന്നെയെന്നാണ്. അപ്പോ യുദ്ധത്തിന് മുമ്പ് എല്ലാവരും തയ്യാറായി, യുദ്ധം ചെയ്ത്, യുദ്ധം കഴിഞ്ഞ്. ഇപ്പൊ സാധാരണ എല്ലാ യുദ്ധങ്ങളും നടക്കും പോലെ തന്നെയാണ്. യുദ്ധത്തിന് മുമ്പ് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, യുദ്ധം കഴിഞ്ഞ് എല്ലാവരും കരയുന്നു. നഷ്ടത്തെക്കുറിച്ചുള്ള വിലാപം മാത്രമേ ഉള്ളൂ. ഇവിടെ കുന്തിയുടെ വിലാപമൊക്കെ വായിച്ചു നോക്കണം. അങ്ങനെ ധർമ്മപുത്രരുടെ ഡിപ്രഷൻ എന്ന് വെച്ചാൽ പിന്നെ മാറിയതേയില്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഈ ഗീത കൊണ്ട് യാതൊരു പ്രയോജനവും ചെയ്തില്ല, യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, എന്തിന് ഈ ഗീത ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്തി? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ന്യായമായി സംശയിക്കേണ്ടത് ഇത് മഹാഭാരതത്തിൽ പിന്നീട് എഴുതി ചേർത്താണ്. ഗീത എന്ന് പറയുന്നു പല കാലങ്ങളിലാണ് എഴുതിയപ്പോൾ, കാരണം ഈ മഹാഭാരതത്തിലെ കഥയും ഇതുമായിട്ട് യോജിക്കുന്നേ ഇല്ല. ഇങ്ങനെ ഒരു മഹാഭാരത യുദ്ധം ചെയ്യുന്നതിന് ഇതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. ഗീതയ്ക്കകത്താ വരുന്ന അർജുനൻ തളർന്നെന്നൊക്കെ, അർജുനൻ തളരേണ്ട യാതൊരു ആവശ്യവുമില്ല. യുദ്ധത്തിനായി വന്ന് അവരെന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടെ തയ്യാറാകുന്നു, യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്ത് എല്ലാവരെയും കൊന്നു. കൊന്നതിന് ശേഷം എല്ലാ ബാക്കിയുള്ളവരെല്ലാം ഇരുന്ന് കരയുന്നു. ഒരാവേശത്തിനങ്ങ് ചെയ്തു. ഇതാണ് കഥയുടെ ഒഴുക്ക്. ഇതിൻ്റെ ഇടയ്ക്ക് അർജുനൻ്റെ ഒരു തളർച്ച വരിക, എന്നിട്ട് യുദ്ധത്തെ ന്യായീകരിക്കുക അല്ലെങ്കിൽ യുദ്ധത്തെ മഹത്വപ്പെടുത്തുന്ന ഒരു കർമ്മയോഗം, അത് തികച്ചും അസംബന്ധമാണ്. അത് മഹാഭാരതത്തിൻ്റെ ബാക്കി വരുന്ന ഭാഗമായിട്ട് യോജിക്കുന്നേ ഇല്ല. കൃഷ്ണൻ്റെ റോള് ശക്തമാക്കാനും അതുമല്ല, അത്രയും എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയെങ്കിൽ പിന്നീട് മഹാഭാരതത്തിൽ ഒരു അനുഗീത എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് ഗീതയെ തുടർന്ന്. ഇതൊക്കെ വീണ്ടും വീണ്ടും ഇടയ്ക്കിടയ്ക്ക് എഴുതി ചേർക്കുന്നതാണ്. ഇതൊക്കെ ഇതിനെ വലുതാക്കാൻ വേണ്ടിയിട്ട് ഈ അനുഗീതയിൽ വീണ്ടും അർജുനൻ ചോദിക്കുന്നു, എന്താണോ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയല്ലോ, വീണ്ടും ഒന്നുകൂടെ പറയണമെന്ന്. അപ്പോൾ ഈ പറഞ്ഞ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എല്ലാ സംശയവും തീർന്നു. എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് ആവേശപൂർവ്വം യുദ്ധം ചെയ്ത ആള് പിന്നെ ഇതൊക്കെ എങ്ങനെ മറക്കുന്നു? മറക്കത്തൊക്കെ ഒരു കാര്യമുണ്ടല്ലോ, ചെറിയ കാര്യമുണ്ടല്ലോ ഗീതയിൽ പറയുന്നു. അപ്പോൾ ഇതൊന്നും പരസ്പരം യോജിക്കുന്ന കാര്യങ്ങളല്ല. ഇതിനൊക്കെ പരസ്പര വൈരുദ്ധ്യമുണ്ട്. വൈരുദ്ധ്യമുള്ളതുകൊണ്ട് തന്നെ ഇത് പലരുടെ സൃഷ്ടിയാണ്. പലരും അവരവരുടെ യുക്തി അനുസരിച്ച് പല കാലങ്ങളിലൊക്കെ എഴുതി ചേർക്കുന്നതാണ്. കാരണം ഈ പൊരുത്തക്കേടുകൾ, വൈരുദ്ധ്യങ്ങൾ നിറയുണ്ട് മഹാഭാരത. ഒരാളൊന്ന് എഴുതി വയ്ക്കുമ്പോൾ അത് കണ്ടുകൊണ്ട് അതിന് വിപരീതമായി വേറൊരാൾ എഴുതി വയ്ക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ മഹാഭാരതത്തിൽ ഒരു ഭാഗത്ത് പറയും മനുഷ്യൻ്റെ ജാതി എന്ന് പറയുന്നത് ജന്മം കൊണ്ട് തന്നെ തീരുമാനിക്കണം, ഒരിടത്തുണ്ട്. കുറച്ച് കഴിഞ്ഞ് വേറെടുത്ത് എഴുതി വയ്ക്കും മനുഷ്യൻ്റെ ജാതി ജന്മം കൊണ്ട് തീരുമാനിക്കാനേ പാടില്ല, കർമ്മം കൊണ്ട് തന്നെ തീരുമാനിക്കണം. അപ്പോൾ എന്താ ഇങ്ങനെ പരസ്പര വിരോധം എഴുതി വയ്ക്കുന്നത്? രണ്ടുപേരെഴുതുന്നതാണ്, ഒരാളുടെ പക്ഷമായാലും എഴുതുകയാണ് ജന്മം കൊണ്ട് തന്നെ ജാതി, വേറൊരാളുടെ പക്ഷം എഴുതുകയാണ് അത് കാണുമ്പോൾ അഭിപ്രായം ഉണ്ടല്ലോ എല്ലാവർക്കും, ശരിയല്ല. ഇങ്ങനെ പരസ്പര വിരുദ്ധമായ ആശയങ്ങൾ വരുന്നതിന് മനസ്സിലാക്കേണ്ടത്. ഒരാളെന്തിനാണ് രണ്ടും എഴുതുന്നത്? ഇനി ഒരാളാണ് രണ്ടും എഴുതുകയാണെങ്കിൽ പറയണം, എന്താണ് നേരത്തെ പറഞ്ഞത് ശരിയല്ല, ഇത് ശരിയാണ്. അങ്ങനെ ഒരു തുടർച്ചയില്ല ഇത്തരം ആശയങ്ങൾക്ക്. ഒരിടത്ത് ഒന്ന് പറയും, വേറെടുത്ത് വേറൊന്ന് പറയും, നേരെ വിരുദ്ധമായ കാര്യങ്ങൾ പറയും. പിന്നെ ഇത് കണ്ടിട്ട് വ്യാഖ്യാതാക്കൾ കിടന്ന് തലകുത്തി മറിയും, എന്തിനാണ് ഇതിനെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള വൈരുദ്ധ്യം ഗീതയ്ക്കകത്തുമുണ്ട്. ഒരിടത്ത് പറഞ്ഞാൽ നേരെ വിരുദ്ധമായ വേറെടുത്ത് പറയും. കഴിഞ്ഞ ദിവസം ചോദിച്ചില്ലേ എന്താണ് നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് അവസാനം പറഞ്ഞു എന്ന്. അവസാനം അത് പറയുന്നുണ്ട് 18-ാം അധ്യായത്തിൽ. അതേ അധ്യായത്തിൽ ഞാൻ തൊട്ട് മുമ്പ് പറയണെന്താണ്, ഞാൻ ശ്രോക്ഷ്യസി വിനക്ഷതി, ഞാൻ പറയുന്ന കേട്ടില്ല നീ പണ്ടാരം അടങ്ങി പോകുന്ന വിനക്ഷതി എന്നാണ്. ഞാൻ പറയുന്ന എന്തോ അത് അതുപോലെ കേട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, നീ നശിച്ചു പോകുന്നു. എന്നിട്ട് പിന്നെ എന്താ പറയുന്നത്, നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ. അപ്പൊ ഇതെന്ത് ചെയ്യും, ഈ കേൾക്കുന്നയാളെന്ത് ചെയ്യും, കേൾക്കുന്നയാളെന്ത് ചെയ്യും, ആ ആശയക്കുഴപ്പത്തിലാവും. പറയുന്നു അത് മാത്രം ഉണ്ടെങ്കിൽ ഇത് ശരിയാ. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞതോ ഇനി വേറെടുത്ത് പറയാണ്, നമ്മേ ദേഷ്യോസ്തി ന പ്രിയ, എനിക്ക് ആരും ശത്രുക്കളുമില്ല ആരും. എന്നിട്ട് കുറച്ച് വേറൊരു സ്ഥലത്ത് പറയുന്നത് എന്താണ്, ആസുരീഷ്യവ യോനിഷം, ഈ ഏഴ് ദുഷ്ടന്മാരെയൊക്കെ ഞാൻ ആസുരന്മാരാക്കി നരകത്തി കൊണ്ട് തള്ളുന്നു. മനസ്സിലായോ, എനിക്കാരും ഇഷ്ടവുമില്ല അനിഷ്ടവുമില്ല. ആരോടും അനിഷ്ടവും ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ഞാനായിട്ട് എന്തിനാണ് നരകത്തി കൊണ്ടിടുന്നത്? ക്ഷിപാമ്യ അജസ്രം, ക്ഷിപാമ്യ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യുമെന്നാണ്. ആസുരീഷ്യവ യോനിഷവും ആസുര ജന്മങ്ങളാക്കി യവന്മാരേക്ക് യവന്മാരെ പണ്ടാര വളങ്ങി മുടിഞ്ഞ്. ഇതൊക്കെ കാണുന്നത് ബൈബിളിലെ പഴയ നിയമത്തിനും ഖുറാനും ഒക്കെ ഇതേപോലെയുള്ള കാര്യങ്ങളാണ് കാണുന്നത്. സമബുദ്ധിയോടുകൂടി ഗുരുദേവൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ വെറുതെ അല്ല, എല്ലാത്തിലും ഇതേ സാധനമുണ്ട്. മുടിച്ചുകളെ ഖുറാനിലൊക്കെ ആണെങ്കിൽ നിരന്തര ശാപമാണ്, ദൈവത്തിന്റെ ശാപമാണ്. അവനൊക്കെ മുടിഞ്ഞു പോവും എന്നെ ആരാധിച്ചില്ലെങ്കിൽ. മനസ്സിലായി, എന്നെ ആരാധിച്ചില്ലെങ്കിൽ നയിച്ചു. ഗീതയിൽ പറയും ആരെ ആരാധിച്ചാലും അതെന്റെ ആരാധന തന്നെയാണ്, പക്ഷേ എന്നിട്ട് പറയും മാം ഏകം ശരണം പറഞ്ഞ എന്നെ മാത്രമേ നീ ആരാധിക്കാവൂ. ഇതാണ് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും 5 നേരം കേൾക്കുന്നത്, ലാ ഇലാഹ ഇല്ലല്ല, അള്ളാഹു അല്ലാതെ വേറെ ദൈവം ഇല്ല, അല്ലാഹു അല്ല വേറെ ആരാധ്യനല്ല. ഇവിടെ അതേ ആശയമാണ് പറയുന്നത്. എന്താണ് മാമേകം, എന്നെ തന്നെ എന്ത് ചെയ്യണം, ആരാധിക്കണം, നിർബന്ധമാണ്. അവിടെ പിന്നെ പറഞ്ഞാ പറഞ്ഞിടത്തേക്ക്, എങ്ങനെ മച്ചാൻ പറഞ്ഞാ പറഞ്ഞിടത്തേക്കുന്ന ആളാണ്. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ ഇത് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് പറയുന്ന എന്താണ്, ആരാധിച്ചാലും എന്നെ ആരാധിക്കുന്നതാണ്. ആരാധിച്ചാലും എന്നെ ആരാധിച്ചാലും, എന്നിട്ടാണ് തൊട്ടടുത്ത് പറയുന്നത് എന്താണ്, എന്നെ മാത്രം നീ ശരണം പ്രാപിക്കുക. ഇതൊക്കെ എന്തായാലും ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് എന്താണ്, ഇത് പല ഭാഗത്തുനിന്നും പലരിടത്ത് കൂട്ടിച്ചേർത്ത് ഒരാളാണ് എഴുതുന്നതെങ്കിൽ നോർമലായ ഒരാളിങ്ങനെ പരസ്പര വിരുദ്ധമായിട്ട് എഴുതും? പല ഭാഗത്തുനിന്ന് പലതും എടുത്ത് കൂട്ടിച്ചേർക്കുന്നതാണ്. അങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിനകത്തൊക്കെ. പിന്നെ ഈ കർമ്മയോഗത്തിന്റെ നല്ല വശത്തേക്ക് പോവുകയാണെങ്കിൽ ഗീത മുഴുവൻ അബദ്ധം എന്നല്ല ഞാൻ പറയുന്നത്, അബദ്ധം ഉണ്ടെങ്കിൽ അതും പറയണമെന്നേ പറഞ്ഞുള്ളൂ. മനസ്സിലായോ, നല്ലതുണ്ടെങ്കിൽ അതും പറയണം. അപ്പൊ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെടുത്താതിരിക്കുകയാണെങ്കിൽ നല്ല കാര്യങ്ങൾ അതിൽ നിന്ന് എടുക്കാറുണ്ട്. ഇപ്പോ എന്താണ് കർമ്മ നിയമാധികാരസ്ഥ മഹാഫലേഷു, ഇതൊക്കെ സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ ജീവിതത്തിൽ തന്നെ പല സന്ദർഭങ്ങളിലും ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാം ഒരു പ്രവൃത്തി ചെയ്യുമ്പം എങ്ങനെയായിരിക്കണം. അങ്ങനെ കർമ്മത്തിലെ അധികാരമുള്ളൂ. അധികാരമുള്ളൂ എന്ന് വെച്ചാൽ, അധികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവകാശം, സ്വാതന്ത്ര്യം എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. പ്രധാനമായിട്ട് ഈ രണ്ടർത്ഥം വരുന്നു. ഒന്ന് അവകാശം. ഇപ്പൊ ശൂദ്രന് വേദം പഠിക്കാൻ അധികാരമില്ലെന്ന് വെച്ചാൽ എന്താ എൻ്റെ അർത്ഥം? അവകാശമില്ല. കർമ്മത്തിലേ നിനക്ക് അവകാശമുള്ളൂ എന്ന് പറഞ്ഞാൽ ആ അവകാശം, അവകാശം എന്ന് വെച്ചാൽ ഇന്ന് സ്വാതന്ത്ര്യമാണ്. അപ്പൊ കർമ്മത്തിൽ നിനക്ക് അവകാശമുള്ളൂ, സ്വാതന്ത്ര്യമുള്ളൂ, ഫലത്തിൽ ആ സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് മനുഷ്യന് പല സന്ദർഭങ്ങളിലും അത് മനുഷ്യരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ കാര്യമാണ്. മലയാളത്തിൽ, സംസ്കൃതത്തിൽ പറഞ്ഞാൽ മനസ്സിലാവത്തിൽ. ഉദാഹരണമായി പറഞ്ഞാൽ ഇപ്പോൾ ഒരാള് കുറച്ചു പേര് ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. 10 പേരുണ്ട്. 10 പേര് ശരിക്ക് പ്രാക്ടീസ് ചെയ്ത്, 10 പേർക്കും നല്ല സ്പീഡുണ്ട്, നല്ല യോഗ്യതയുണ്ട്, നല്ല പ്രാക്ടീസുണ്ട്, വലിയൊരു മത്സരമാണ്. 100 മീറ്റർ എന്ന് വെച്ചോ, 9 സെക്കൻഡ് ഓടണം. ഇതൊരാഴും ഓടിയിട്ടില്ല, അങ്ങനെ വിചാരിക്കുകയാണ് ഓടണം. പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലോണം പ്രാക്ടീസ് ചെയ്യുന്ന നല്ല ടാലന്റുള്ള ഒരാള് ഇങ്ങനെ ഓവറായി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ ഓവർ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് പലപ്പോഴും ഇത് ഒളിമ്പിക്സിൽ തന്നെ വന്നിട്ടുള്ള സംഭവമാണ്, ഭയങ്കരമായ ടെൻഷൻ വരും. എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് അതിനുള്ള എല്ലാ ക്വാളിഫിക്കേഷനും ഉണ്ട്, പക്ഷെ മനസ്സിലൊരു ഇതുവരെ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ, ഫൈനൽ റൗണ്ടിൽ വരുമ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് ഒരു വ്യാപലാതി മനസ്സിൽ വരും. കാരണം കൂടെയുള്ളവരാരും മോശമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അയാൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? എനിക്ക് ഓടാനുള്ള സ്വാതന്ത്ര്യമേ ഉള്ളൂ, എൻ്റെ റിസൾട്ട് അതിലെനിക്ക് സ്വാതന്ത്ര്യമൊന്നുമില്ല. എന്തുകൊണ്ട്? ആ സമയത്ത് ഞാൻ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതനുസരിച്ചിരിക്കും. അത് മാത്രമല്ല, ഞാൻ പെർഫോം ചെയ്താൽ പോരെ അല്ല, ചിലപ്പോൾ എന്നെക്കാളും കഴിവുള്ള ഒരു 9 പേര് എൻ്റെ കൂട്ടത്തിൽ കാണും, എന്നെക്കാളും കഴിവുള്ളവർ കാണും. അപ്പോൾ ആ സമയത്ത് അവർ എന്നെക്കാളും നല്ലവണ്ണം പെർഫോം ചെയ്താൽ അവരിലൊരാൾ ജയിക്കും. ഇനി ഈ 9 പേരെക്കാളും എനിക്കാണ് കൂടുതൽ യോഗ്യത, എനിക്ക് ബോധ്യമുണ്ട്. പക്ഷേ ആ സമയത്ത് എനിക്ക് ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഓരോ സമയവും വ്യത്യാസമായിരിക്കുമല്ലോ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ഘടന. അതിലാരെങ്കിലും ജയിക്കും. ഇപ്പം റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? മാറി വരാം, അങ്ങനെ പല ഘടകങ്ങളും സ്വാധീനിക്കും. ഏതെങ്കിലും കാരണവശാൽ ആ സമയത്ത് ശരീരത്തിൻ്റെ സ്ഥിതി അനുകൂലമല്ലാതെ ഒന്നും പ്രവചിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഓടുന്ന ഒരാളിനൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ്. നിങ്ങൾ ഓടുക, നിങ്ങൾ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരിക്കുക. അത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിലല്ല. പക്ഷേ അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇവിടെ ഓട്ടത്തെ ശ്രദ്ധിക്കുക, അതിൽ മാത്രം ശ്രദ്ധിക്കുക. എന്ത് റിസൾട്ട് വരുമെന്ന് പറഞ്ഞ് വ്യാകുലപ്പെടുക. ഇന്നങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഗീതയിൽ പറയുന്നുണ്ട്. ഇതൊരു നല്ല ആശയമാണ്. ഇതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ആശയം പഴയകാലത്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ നല്ല കാര്യമുണ്ട്. നല്ലത് നമ്മൾ നല്ലതെന്ന് തന്നെ അംഗീകരിക്കണം, അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു നല്ല ഓട്ടക്കാരന് ഗീതയിലെ ആശയം വെച്ചിട്ടൊരു ട്രെയിനിങ് കൊടുക്കുക, കൗൺസിലിംഗ് കൊടുക്കുക. പക്ഷെ റിസൾട്ട് എന്താണെന്ന് അയാൾക്ക് ബോധ്യം വേണം. അയാൾക്ക് നേരത്തെ ബോധ്യം വേണം, എനിക്ക് 9 സെക്കൻഡ് ഓടാൻ പറ്റും. ആ ബോധ്യം അയാൾക്ക് വേണം. ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുതെന്നല്ല, ഫലത്തെക്കുറിച്ച് ശരിയായ ചിന്ത വേണം. തൻ്റെ പെർഫോമൻസിൻ്റെ ഒരു ഭാഗമാണ് ഫലം. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഓടേണ്ടതെന്നും താൻ എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അയാൾക്ക് ശരിയായ ധാരണ വേണം. ഫലത്തെക്കുറിച്ച് ചിന്തിക്കരുത് എന്നല്ല അതിനർത്ഥം. അയാളുടെ ഗോൾ, അയാളുടെ നേട്ടം എന്താണെന്ന് അയാൾക്ക് ശരിക്കും ബോധം വേണം. അയാൾക്ക് ടാർഗറ്റ് വേണം, ഇത്ര സെക്കൻഡിനകം ഓടി എത്തണം. ആ ടാർഗറ്റ് മനസ്സിൽ വേണം. അത് വെച്ചുകൊണ്ടാണ് അയാൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അയാളുടെ അച്ചീവ്മെന്റ് എന്താണെന്നുള്ളത് അയാൾക്ക് നല്ല ബോധ്യം വേണം. പക്ഷേ അതേസമയം അയാൾ അറിഞ്ഞിരിക്കണം, അത് ഈ പ്രാക്ടീസും എൻ്റെ എല്ലാ ഫിറ്റ്നസ്സും എല്ലാം ഉണ്ടെങ്കിലും അത് എൻ്റെ നിയന്ത്രണത്തിൽ ആകണമെന്നില്ല. പൂർണ്ണമായൊരു സ്വാതന്ത്ര്യം എനിക്കിതില്ല എന്നുള്ള ഒരു ബോധ്യം കൂടെ ഉണ്ടെങ്കിൽ അയാൾ ഒരുപാട് വറിയാതിരിക്കും, സങ്കടപ്പെടാതിരിക്കും. എന്നിട്ട് അയാൾ എന്ത് ചെയ്യും? അപ്പോൾ അയാളുടെ പ്രവൃത്തിയിൽ മാത്രം ശ്രദ്ധിക്കും. അപ്പോൾ എൻ്റെ പ്രവൃത്തി ശരിയായ ആ റിസൾട്ടും കറക്റ്റായിരിക്കും എന്നുള്ള ഒരു ധാരണ അയാളുടെ മനസ്സിൽ വരും. അപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, ഫലത്തെക്കുറിച്ച്. എൻ്റെ പ്രവൃത്തി കറക്റ്റാക്കുക. എൻ്റെ പ്രവൃത്തി കറക്റ്റായി കഴിഞ്ഞാൽ എന്തുവരും? റിസൾട്ടും കറക്റ്റായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ എനിക്ക് സ്വാതന്ത്ര്യം ഇല്ലാത്ത ഒന്നിന് ചിന്തിക്കുന്നു? അതിനെക്കുറിച്ച് ചിന്തിച്ച് ബേജാറാവേണ്ട കാര്യമില്ല. ഇതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ് ഇത്. ഇതിപ്പോൾ ഓടാൻ പോകുന്ന ഒരാളിനോ പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ റാങ്കിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അവനതിനുള്ള യോഗ്യതയുണ്ട്, ബുദ്ധിയുണ്ട്, എഴുതാൻ കഴിവുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വേറെ ആരെങ്കിലും റാങ്ക് തട്ടിക്കൊണ്ടു പോയാലോ എന്നൊരു ഇത് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ കാരണം അവനെപ്പോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആ ഫലത്തിൻ്റെ സൈഡിൽ അതിൽ എൻ്റെ നിയന്ത്രണത്തിലല്ല. കാരണം എന്നെക്കാളും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുന്നവരത്തെ ഉണ്ട് റാങ്കിന് യോഗ്യൻ. പക്ഷേ അന്നേ ദിവസം അവനൊരു ചെറിയ തലവേദന ഉണ്ടെങ്കിലോ അവനൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനല്ലേ ജയിക്കുന്നു? അപ്പോൾ അത് ചിന്തിക്കേണ്ട കാര്യമില്ല. ആ തലവേദന എനിക്കാണ് വന്നതെങ്കിലോ അവനായിരിക്കും ജയിക്കുന്നു. അപ്പം റിസൾട്ടിനെ കുറിച്ച് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൻ്റെ അത് തൻ്റെ സ്വാതന്ത്ര്യത്തിലല്ല, തൻ്റെ നിയന്ത്രണത്തിലല്ല എന്നുള്ള ശരിയായൊരു ബോധം, അതാണ് കർമ്മയോഗം എന്ന് പറയും. എന്നാൽ താൻ അച്ചീവ് ചെയ്യേണ്ട റിസൾട്ട് എന്താണെന്ന് ശരിയായി അറിഞ്ഞിരിക്കുക, അതിനുവേണ്ടി എന്തൊക്കെ ഉപായങ്ങളാണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യുക. എന്നാൽ ആ ഒരു ഭാഗത്ത് അയാൾ അതിന് പറയും നിശ്ചിന്തത എന്ന് പറയും, ചിന്തിക്കാതിരിക്കുക. അത് എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിനെ വറി ചെയ്യത്തക്ക രീതി ചിന്തിക്കരുത്, ചിന്തിക്കരുതെന്നല്ല. ആ ഫലത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിനെ ഒരുപാട് അലട്ടുന്നുണ്ടെങ്കിൽ ആ രീതി ചിന്തിക്കരുത്. മറിച്ച് നമ്മുടെ ആ പെർഫോമൻസിൻ്റെ ഒരു ഭാഗമാണ് ആ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുന്നത് അല്ലേ. നമുക്കൊരു ടാർഗറ്റ് ഉണ്ടെങ്കിൽ ആ ടാർഗറ്റ് എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അപ്പോൾ ഫലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം, അല്ല ചെയ്യുക, വരുന്ന വഴിക്ക് പോട്ടെ, എന്തെങ്കിലും ആകട്ടെ, എന്തെങ്കിലും സംഭവിക്കട്ടെ, അങ്ങനെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എല്ലാവരും എന്ത് ബിസിനസ് എന്ത് ചെയ്താലും ആദ്യം എന്താണ് ഇന്നെന്താ ചെയ്യുന്നത്, ദേവർക്കൊരു ടാർഗറ്റ് കൊടുക്കും, ആ ഇത് അച്ചീവ് ചെയ്യുക എന്ന് പറയും. അതിന് നമ്മൾ തയ്യാറായിരിക്കണം, അതിനെക്കുറിച്ച് നമുക്ക് ബോധം വേണം. പക്ഷേ പൂർണ്ണമായും അത് തൻ്റെ നിയന്ത്രണത്തിലല്ല. പക്ഷേ തൻ്റെ പ്രാക്ടീസ് കൊണ്ട് നേടാൻ പറ്റും. പിന്നെ ആ ചിന്തയിൽ തൻ്റെ മനസ്സ് അസ്വസ്ഥമാകാൻ പാടില്ല. ഇതാണ് കർമ്മയോഗത്തിൻ്റെ ഒരു പ്രധാന ഭാഗം. ഇതാണ് കർമ്മണ്യവ അധികാരസ്ഥേ മാ ഫലേഷു എന്ന് പറയുന്ന ഇതാണ്. അത് മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അല്ല, അതിപ്പോ എന്താണ്, ഇതിപ്പോ ഈ പറയുന്ന എന്താണ്, ഇതിനെ നമുക്ക് പറയാം ഇതൊരു ആധ്യാത്മികമായ ആശയം എന്ന് പറയാം. കർമ്മണ്യവാധികാരസ്യ മാബലേഷം എന്ന് പറയുന്ന ഒരു ആധ്യാത്മിക ആശയം. അപ്പോ ആ ഒരു ആശയത്തെ നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതാണ്. ഏതൊരാശയത്തെയും നമുക്ക് എങ്ങനെയും വ്യാഖ്യാനിക്കാം. എന്നുവെച്ചാ കാറൽ മാർക്സ് ഒരാശയം കൊണ്ടുവന്നു, മാർക്സിസം എന്ന് പറയുന്നത് പലരും വ്യാഖ്യാനിച്ച് ഒരുപാട് കമ്മ്യൂണിസ്റ്റുകളായി. ഇവിടെ മാവോയിസ്റ്റുകളുണ്ട്, പിണറായി കമ്മ്യൂണിസമുണ്ട്, മറ്റേ ബാലാനന്ദം കമ്മ്യൂണിസമുണ്ട്, ഒരുപാട് കമ്മ്യൂണിസം വന്നു. ഇപ്പൊ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതിനെങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നുള്ളതിനനുസരിച്ചിട്ടാണ്. അതുപോലെ ഗീതയെ നിങ്ങൾക്ക് ഞാനിപ്പോൾ ഇങ്ങനെ വ്യാഖ്യാനിച്ചു, ഇങ്ങനെ ഒരാശയം ഗീതയിൽ പല ഭാഗത്തും വരുന്നുണ്ട്. അപ്പോൾ ഇനി വേറെ രീതിയിലും വ്യാഖ്യാനിക്കാം. നമുക്ക് ഏതാണ് നമ്മുടെ ബുദ്ധിക്ക് ബോധ്യപ്പെടുന്നത് എന്നുള്ളതാണ്. വ്യാഖ്യാനം പലതരത്തിലാകും. അതും ഗീതയിൽ പറയുന്നുണ്ട്, മയ്യർപ്പിത മനോബുദ്ധിർ മാമനുസ്മര യുദ്ധ്യജ. ഗീതയിൽ ധാരാളം പറയുന്നുണ്ട്. എല്ലാം എന്നെ അനുഗ്രഹം യത് കരോഷിയത് അശ്നാസിയത് ജുഹോഷിത ദാസിയ യത് തപസ്സിയോന്തയ തത് കുരുഷ്വ മദർപ്പണം. എല്ലാം നീ എന്നെല്ലാം അർപ്പിച്ചരെ എന്ന് പറയുന്നു. അപ്പോൾ ഒരു എന്താണ്, ഒരു ഈശ്വര വിശ്വാസി, ഒരു ഭക്തൻ, അങ്ങനെ ഒരു നിലപാടെടുക്കാം. അതൊക്കെ ആധ്യാത്മികമായ വിഷയങ്ങളും ഓരോരുത്തരുടെ ആത്മീയ ബോധ്യങ്ങളും ഓരോരുത്തരുടെ ആത്മീയ വിശ്വാസവും അനുസരിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. അതൊക്കെ ഗീതയിൽ പറയുന്നുണ്ട്. അതൊക്കെ കേവലം ആത്മീയതയുടെ ഭാഗത്ത് നിന്ന് മാത്രം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനെ സാമൂഹികമായ വിഷയങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് ഇതിൽ നന്മയും തിന്മയും ഒക്കെ വരുന്നത്. എന്താണ് നേരത്തെ ചോദിക്കാൻ വന്ന് അവിടെ? കഴിഞ്ഞോ? അതൊക്കെ പലതരത്തിൽ എന്താണോ ആധ്യാത്മികമായൊരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട്, ഈ ആധ്യാത്മികമായ കാഴ്ചപ്പാടെന്ന് പറയുമ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തിനിഷ്ഠമാണ്. ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ആ വ്യക്തിപരമായ ജീവിതത്തിൽ അയാൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ്. ജാതു പ്രണയം എന്ന് പറയുമ്പോൾ വ്യക്തിനിഷ്ഠമല്ല, അതൊരു സാമൂഹികമാണ് വിഷയം, അതൊരു സോഷ്യൽ സയൻസാണ്. അതിനെ നമ്മുടെ ആത്മീയ വിചാരവും അതുമായിട്ട് കൂട്ടിക്കെട്ടുമ്പോൾ വരുന്ന പ്രശ്നങ്ങളാണ് യുദ്ധവും മറ്റും. ഇവിടെ യുദ്ധം എന്ന് പറയുന്ന അർജുനന്റെ ഒരു വ്യക്തിപരമായ കാര്യമല്ല, രണ്ട് ഗ്രൂപ്പ് തമ്മിലുള്ള അടിയാണ്. അത് ഒരാൾ മാത്രമല്ല, അർജുനനും ദുര്യോധനനും നിന്ന് തമ്മിലടിക്കുന്നതല്ല. അർജുനൻ യുദ്ധം ചെയ്യുന്നു, ലക്ഷക്കണക്കിന് മനുഷ്യരെ മുമ്പയക്കുന്നു, അവരെ തിരിച്ചു ചെയ്യുന്നു. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. അപ്പൊ അവിടെ ആത്മീയതയെ കൊണ്ടുവരികയാണ് അങ്ങോട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ നല്ല കാര്യങ്ങൾക്ക്, അതായത് രണ്ടിടത്തുമുണ്ട് മത്സരം, കുട്ടി പഠിക്കുന്നിടത്ത് മത്സരമുണ്ട്, പിന്നെ എന്താണ് ഓടുന്നിടത്ത് മത്സരമുണ്ട്. മനുഷ്യ ജീവിതത്തിലെല്ലാം മത്സരമാണ്, നിങ്ങൾ തമ്മിലും മത്സരമുണ്ട്, എല്ലായിടത്തും മത്സരമുണ്ട്. പക്ഷെ ഈ മത്സരം എന്ന് പറയുന്നത് എപ്പോഴും ആവശ്യമാണ്. എന്തിന്? മനുഷ്യനെപ്പോഴും മുന്നോട്ട് പോകുന്ന മത്സരത്തിലൂടെയാണ്. നിങ്ങൾക്ക് നിങ്ങളോട് മത്സരിക്കാൻ ഒരാളുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടെ മെച്ചപ്പെടും, കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും മത്സരിക്കാൻ ഒരാളുണ്ടെങ്കിൽ. മത്സരം ദോഷമല്ല, പക്ഷെ ആ മത്സരം എന്ന് പറയുന്നത് വളരെ ആരോഗ്യകരമായിരിക്കണം. ആരോഗ്യകരമായ മത്സരം എന്ന് പറയുമ്പോൾ യുദ്ധം അങ്ങനെയുള്ള മത്സരമല്ല. യുദ്ധം എന്ന് പറയുന്നത് എന്താണ്? കൊല്ലുന്ന മത്സരമാണ്. ഈ കൊല്ലുന്ന മത്സരം എന്ന് പറയുന്നിടത്തേക്ക് ഇതിനെ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നിടത്താണ് അപകടം ഇരിക്കുന്നത്. അല്ലാതെ മത്സരം എന്ന് പറയുന്നിടത്ത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ രണ്ടുപേരും ഒരേ ബിസിനസ് ചെയ്യുന്നു എന്ന് വയ്ക്കുക, രണ്ടുപേരും ഒരേ പ്രൊഡക്റ്റ് ഇറക്കുന്നു. നിങ്ങൾ രണ്ടുപേര് ഗോതമ്പ് പൊടി പുറത്തിറക്കുന്നു, ഇവർ രണ്ടുപേരും തമ്മിലുള്ള മത്സരം നല്ലതാണ്. എന്തിന്? ഇവർ നല്ല ക്വാളിറ്റിയുള്ള സാധനം പുറത്തിറക്കുകയും രണ്ടുപേരും വില കുറച്ചിറക്കാൻ ശ്രമിക്കും. അപ്പോൾ ആ മത്സരം കൊണ്ട് എന്താ വരുന്നത്? നമുക്ക് നല്ല പ്രൊഡക്റ്റ് കിട്ടും, അവരുടെ ബിസിനസ് അഭിവൃദ്ധിപ്പെട്ടിട്ട് നല്ല സാധനം കിട്ടുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ പ്രൈവറ്റ് കമ്പനികളൊക്കെ ഒരുപാട് ലാഭം ഉണ്ടാക്കുന്നതും പൊതുമേഖല എന്ന് പറയുന്നത് നഷ്ടത്തിൽ പോകുന്നതും അതുകൊണ്ടാണ്. കാരണം ഇവരെപ്പോഴും മത്സരിക്കും. ഇവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ കുറച്ച് ബോധവാന്മാരാണെങ്കിൽ പറ്റിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും മത്സരം ആവശ്യമാണ്. ഇപ്പോൾ എന്താണ്, എപ്പോഴും ബി ജെ പി തന്നെ ജയിച്ചുകൊണ്ടിരിക്കുക, നശിച്ചു. എപ്പോഴും കോൺഗ്രസ് തന്നെ ജയിച്ചുകൊണ്ടിരിക്കുക, നശിച്ചു. ഇവർ മത്സരിച്ചിട്ട് ഇവരെന്ത് ചെയ്യണം, മാറി മാറി ജയിക്കണം. മാറി മാറി ജയിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, രണ്ടുപേരും പരസ്പരം കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ ഇപ്പോൾ തുടർച്ചയായിട്ട് ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പാർട്ടി സെക്രട്ടറി പറഞ്ഞു, നമ്മൾ ത്രിപുരയിലും പശ്ചിമ ബംഗാളിലും ഒക്കെ എന്താണ് തോക്കാൻ കാരണം നമ്മൾ തുടർച്ചയായിട്ട് അവിടെ ജയിച്ചതാണ്. തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടാണ് നമ്മൾ തോറ്റത്, ഇവിടുത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിക്കണം. ഇപ്പോൾ രണ്ടാമത് വീണ്ടും വന്നിരിക്കുകയാണ്. ഇത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അപ്പം ഇതൊരു പാഠമാണ്. പുള്ളി പറഞ്ഞ ശരിയായ കാര്യമാണ്. അപ്പം എവിടെയും എന്ത് ചെയ്യണം, മത്സരിക്കാൻ ആൾ വേണം. മത്സരിക്കാൻ ആൾ വന്നിട്ട് മത്സരിച്ചിട്ട് ജയിച്ചിട്ട് അപ്പോൾ രണ്ടു കൂട്ടരും നന്നാവും. പിന്നെ ഒരു ബിസിനസ് പോലെയുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ അതിനെ മോണിറ്റർ ചെയ്യാനുള്ള ഒരു ശക്തമായ ഗവൺമെന്റ് സംവിധാനം കൂടെ വേണം. അത് ആരോഗ്യകരമായിരിക്കും. അതാണ് പറഞ്ഞ ആരോഗ്യകരമെന്ന്. എന്താ ചോദിക്കാൻ വന്ന്? ആരോഗ്യകരമായ മത്സരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം തലയ്ക്കടിക്കത്തില്ല, മനസ്സിലായോ? മത്സരിക്കുമ്പം പരസ്പരം പാര വയ്ക്കത്തില്ല, കഴുത്തിന് പിടിക്കത്തില്ല, തന്തയ്ക്ക് വിളിക്കത്തില്ല. അവിടെ എന്താണ്, വൈര നിര്യാത ബുദ്ധി. എവനെ തൻ്റെ ശത്രുവാണ്, ഇവനെ എങ്ങനെയും നശിപ്പിച്ചേ അടങ്ങും, ഈ ബുദ്ധി കാണത്തില്ല. മനസ്സിലായോ? അപ്പോൾ നിങ്ങളുടെ കമ്പനിയെ വളർത്തണം, അസുഖം മറ്റേ കമ്പനിയെ നശിപ്പിക്കണം, അങ്ങനെ ഒരു ബുദ്ധി കാണത്തില്ല. അവനും വളരട്ടെ, നമുക്കും വളരാം എന്നുള്ള ഒരു മനോഭാവത്തോടുകൂടി രണ്ട് കൂട്ടരും തമ്മിൽ ആണ് ഇത്. മറ്റേ അങ്ങനെയല്ല, ആരാണോ തന്നോട് മത്സരിക്കുന്നത് അവനെ നശിപ്പിക്കുക, അവൻ അള്ള് വയ്ക്കുക. മനസ്സിലായ? തൻ്റെ വണ്ടി ഓടിക്കുമ്പം തന്നെ എന്തു ചെയ്യും, മറ്റവന് അള്ളും വയ്ക്കും. അങ്ങനെയല്ല, അവനും ഓടണം താനും ഓടണം. ഇനി ഈ പരസ്പര ആരോഗ്യകരമായ മത്സരമാണെങ്കിൽ എൻ്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞാൽ തൻ്റെ എതിരാളി തന്നോട് മത്സരിച്ച് ക്ഷീണിക്കുമ്പോൾ അവനെ സഹായിക്കും. അതാണ് ആരോഗ്യകരമായ മത്സരം. അവിടെ എന്ത് ചെയ്യും, തന്നോട് മത്സരിച്ചാണ് അവൻ തളർന്ന്, പക്ഷെ അവിടെ എന്താ ചെയ്യുന്നത്, അവനെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാവും തിരിച്ചും. ഇത് അനാരോഗ്യകരമായ മത്സരമാണ്. നമ്മളിവിടെയൊക്കെ കാണുന്ന ഇവിടുത്തെ ഈ പോങ്ങന്മാരുടെ മത്സരം എന്ന് പറയുന്നത് എന്താണ്, അനാരോഗ്യകരമായ മത്സരമാണ്. പരസ്പരം നശിപ്പിക്കുക, മനസ്സിലാ? മൊത്തം നശിച്ചാലും വേണ്ടില്ല, എലിയെ പേടിച്ചില്ലം ചുടുക. ഇവിടേക്ക് മനസ്സിലാ, അങ്ങേയറ്റത്തെ രാഗദ്വേഷങ്ങളും വൈരനിര്യാത ബുദ്ധിയും ഒരു തരത്തിലും നന്നാവാത്ത പ്രകൃതങ്ങളാണ്. ഇത് ആരോഗ്യകരമായ മത്സരമല്ല. മറ്റവനെ എങ്ങനെ നശിപ്പിക്കുക, അതിൽ എല്ലാം അടിയോടെ പറഞ്ഞു പോയാലും കുഴപ്പമില്ല, അവൻ നശിക്കണം. ഇത് ആരുടെ ബുദ്ധി, ഈ മത്സരിക്കുന്ന രണ്ടു കൂട്ടർക്കും ഒരേ ബുദ്ധിയാണ്, ഒരേ ബുദ്ധിയാണ്. ഇത് തനിക്ക് താൻ ആത്യന്തികമായി ജയിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അവൻ നശിച്ചുകൊണ്ടാ മതി. മരുമകളുടെ മരുമകളുടെ താലി താലി, ആ അത് തന്നെ, ആ ആ ഒരു മനോഭാവം. അപ്പോൾ അതാണ് അത് യുദ്ധത്തിലേക്ക് നയിക്കുന്നു. അപ്പോൾ കർമ്മയോഗം എന്ന് പറയുന്ന ഒരു നല്ല ആശയമാണ്, ഏത് കാലത്തേക്കും പറ്റിയൊരു ആശയമാണ്. പക്ഷേ അതെന്ത് ചെയ്യുന്നു, യുദ്ധത്തിലേക്ക് കൊണ്ടുപോയി യുദ്ധം കർമ്മയോഗമായി ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത്യന്തം നാശത്തിലേക്ക് നയിക്കുന്ന ഒരു കാടനാശം. ഇതാണ് തീവ്രവാദം എന്ന് പറയുന്നത്. ഗീതയിലെ ഈ യുദ്ധ കർമ്മയോഗം എന്ന് പറയുന്നൊരു തീവ്രവാദമാണ്, നേരിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇതാണ് പണ്ട് റഷ്യയിൽ ഇതിനെ നിരോധിച്ചത്. ഇസ്കോണിന്റെ ഗീത റഷ്യയിൽ കൊണ്ടുവന്ന് പ്രസിദ്ധീകരിച്ചു, അത് ഇത് ഉള്ളതുപോലെ എഴുതി വെച്ച്. ഇന്നത്തെ ഇവരൊക്കെ ഇന്നത്തെ സ്വാമിമാരൊക്കെ പറയുമ്പോൾ കുറച്ച് മാറ്റിയെങ്കിൽ പ്രശ്നമില്ലായിരുന്നു, ഇത് ഞാൻ പറയുന്ന പോലെ ഉള്ളതുപോലെ എഴുതി വെച്ച്. ഇസ്കോൺ അവരെ കൂടുതലും അങ്ങനെയൊക്കെ എഴുതുന്നു. അവിടെ ചെന്ന് അത് വലിയ പ്രശ്നമായി. പ്രശ്നമായി എന്ന് വെച്ച് കഴിഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികളിലും പലതരത്തിലുള്ള പഠനങ്ങളൊക്കെ നടന്ന് ഒരുപാട് പ്രശ്നമായ അവസാനം ഇന്ത്യയിലാകെ പ്രശ്നമായി. ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ട്, ഞങ്ങളുടെ മതഗ്രന്ഥമാണ്, ഞങ്ങളുടെ മതഗ്രന്ഥമാണെന്നൊക്കെ പറഞ്ഞ് ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടിട്ട്, കാരണം ഇതിനൊരു തീവ്രവാദി ഗ്രന്ഥമായിട്ട് റഷ്യ നിരോധിക്കാൻ പോയപ്പോൾ അവസാനം അവർ സമാനപ്പെട്ട എന്തെന്ന് പറഞ്ഞാ എങ്ങനെയാണെന്നറിയാമോ? എല്ലാ മതഗ്രന്ഥങ്ങളും ഇതുപോലെയൊക്കെ തന്നെ ഉണ്ട്, ഇപ്പൊ ഇതിനായിട്ട് നിരോധിച്ചിട്ട് കാര്യമൊന്നും. അങ്ങനെ ഒരു വാദം അവിടെ കൊണ്ടുവന്നു. എല്ലാത്തിലും ഇത് ഉണ്ട്, അതുകൊണ്ട് പിന്നെ നിരോധിക്കണ്ട. ഗവൺമെന്റ് കൂടെ ഇടപെട്ടിട്ടാണ് ഗീത റഷ്യയിൽ നിന്ന് രക്ഷപ്പെട്ടത്. എല്ലാം ഒരുപോലെയൊക്കെ തന്നെ. അപ്പൊ പിന്നെ ഗീതയെ മാത്രം നിരോധിച്ചിട്ട് എന്താ കാര്യം? ഇത് ശുദ്ധമായ തീവ്രവാദമാണ് കൊല്ലുക എന്ന് പറയുന്നത്. അതായത് അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഈ ഗീത എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ നമ്മളിപ്പോ ഇതിന്റെ ആശയത്തെ നേരിട്ട് മനസ്സിൽ വെക്കുമ്പോഴാണ് നമുക്കതൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതേ സാധനം തന്നെ ഇന്നൊരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാമെന്ന് ചിന്തിക്കുന്നവർക്ക് എന്ത് ചെയ്യണം? ഇന്നത്തെ ഒരു രാഷ്ട്രീയ ബോധത്തിന് യോജിച്ച രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കണം. അപ്പൊ പ്രശ്നമൊന്നുമില്ല. അവരെന്ത് പറയും? ആർഷ സംസ്കാരമാണ്, ഇതിനകത്ത് യുദ്ധമൊന്നുമില്ല, വിവരമില്ലാത്തവരങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് മനസ്സിലുള്ള സംഘർഷമാണ്, രാഗദ്വേഷങ്ങളാണ്, അതിനെ കൊല്ലാനാണ് പറയുന്നത്. പിന്നെ ഭീഷ്മൻ ദ്രോണം ജയദ്രഥം, ഭീഷ്മം എന്ന് പറഞ്ഞാൽ കാമം, ദ്രോണം എന്ന് വെച്ചാൽ ക്രോധം, ജയദ്രഥം എന്ന് വെച്ചാൽ അഹങ്കാരം, അതിനെ കൊല്ലുക എന്നാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെ അങ്ങ് വ്യാഖ്യാനിക്കും. അങ്ങനെ വ്യാഖ്യാനിച്ചാൽ മഹാഭാരതത്തിലുള്ള മുഴുവൻ കഥാപാത്രങ്ങൾക്കൊക്കെ പേര് കൊടുക്കാൻ നമ്മുടെ ഉള്ളിലൊന്നുമില്ല. ആകെ ഉള്ളത് എന്താണ്? കാമം, ക്രോധം, ഇതൊക്കെ. മഹാഭാരത 101 പേർക്ക് എന്ത് പേര് കൊടുക്കും? മൊത്തം അങ്ങനെ വ്യാഖ്യാനിക്കണ്ടേ? അലിഗറി എന്ന് പറയും സാഹിത്യത്തിൽ. പ്രതീകാത്മകമായിട്ടിങ്ങനെ എടുത്ത് കുറച്ചൊക്കെ വ്യാഖ്യാനിക്കുമ്പോഴത്തേക്ക് ആ ശംഖ് വിളി തന്നെ മിക്കവാറും ഈ വ്യാഖ്യാതാക്കളുടെ വ്യാഖ്യാനം തീരും. കാരണം അവിടെ എത്ര പേരാ ശംഖ് വിളിക്കുന്നത്? ഈ ഓരോരുത്തർക്കും എന്ത് കൊടുക്കും? പേര് കൊടുക്കും. കുറെ പേരുടെ പേര് പറയുന്നില്ല. അവിടെ തന്നെ മിക്കവാറും ഇതങ്ങ് തീരും. കാരണം ശംഖ് വിളിക്കുന്നവർക്കെല്ലാം കാമം, ക്രോധം, ആകെ ഷഡ് വൈരികളെന്നാണ് പറയുന്നത്. ബാക്കി വൈരിയൊക്കെ അവിടെ പോകും. പിന്നെ എല്ലാം കൂടെ ചേർത്താണ് പിന്നെ വ്യാഖ്യാനം. അതോ വായു, ഇതൊക്കെ ചേർത്താ പിന്നെ വ്യാഖ്യാനിക്കുന്നത്. അതോ വായുവും ഒരു ശംഖ് വിളിക്കാരനാണ്. ഗതികെട്ട വ്യാഖ്യാനങ്ങളാണ്. അതെ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഈ സ്വാമിമാർ പുട്ടടിക്കും. ഇത് തന്നെ ഇവർക്കുള്ള പ്രയോജനം ഇത് തന്നെയാണ്. ഇതൊക്കെ പറഞ്ഞ് പുട്ടടിക്കും. അതിനകത്തൊന്നും ഉള്ളതല്ല. അതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഈ എഴുതി വെച്ചവർ അതുകൂടെ എഴുതി വെക്കണ്ടേ? അവർക്കിത് വ്യക്തമായ താല്പര്യമുണ്ട്. എന്താണ്? യുദ്ധം നടക്കണം. അർജുനെ കൊണ്ട് യുദ്ധം ചെയ്യാൻ ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. ഒരേ ഒരു കാരണം എന്താണ്? നീ ക്ഷത്രിയനാണ്. ഇതിൽ മൊത്തം പറയുന്ന അതാണ്. നീ ക്ഷത്രിയ ജാതിയാണ്, അതുകൊണ്ട് നീ ചെയ്തേ പറ്റൂ. ഇവിടെ യുദ്ധം ചെയ്യുന്ന എന്താണ്? നീ ഇന്ന ജാതിക്കാരനായതുകൊണ്ട് നീ യുദ്ധം ചെയ്യണമെന്നാ പറയുന്നു. അല്ലേ? എന്നാ പറയുന്നു? അതുകൊണ്ടാണ് അർജുനനെ നിർബന്ധിക്കുന്നത്. കാരണം ഈ ക്ഷത്രിയൻ യുദ്ധം ചെയ്തില്ലെങ്കിൽ മറ്റവന്റെ വയറ്റത്തടിക്കും. മനസ്സിലായോ? ഇവൻ യുദ്ധം ചെയ്താലേ എന്തുണ്ടാവൂ? കാശുണ്ടാവും. ഇവൻ കാശുണ്ടായാലേ മറ്റവന് പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. യുദ്ധം ചെയ്യ്, യുദ്ധം ചെയ്യെന്ന് പറയും. ശരി. Thank you.